ഉൽപ്പന്നം അഞ്ച് സൂത്രം പന്ത്രണ്ട് എന്ന ഭേദാർ ഇത് ചേത് എന്ന പ്രത്യേകം അബദ്ധവചനാഥ് മുമ്പ് ചർച്ച ചെയ്ത വിഷയം തന്നെ തുടരുന്നു. ശ്രുതി വാക്യങ്ങൾ സഗുണ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു, നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു. ഇതിൽ സത്യമായും സഗുണമായും നിർഗുണമായും ബ്രഹ്മത്തിനിരിക്കാൻ കഴിയില്ല. സഗുണ ഭാവങ്ങളെല്ലാം കൽപ്പിതം, മായാകൽപ്പിതമാണ്. നിർഗുണഭാവം സത്യം, എന്നാലും അത് സിദ്ധാന്തം, അതിൽ യുക്തിഭംഗമുണ്ടെന്നാണ് പൂർവക്ഷി പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സഗുണവാദികളാണ് കൂടുതൽ സഗുണ ബ്രഹ്മത്തെ അംഗീകരിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നിർഗുണ ബ്രഹ്മത്തെ അദ്വൈതി മാത്രമേ സ്വീകരിക്കുന്നു. സഗുണ ബ്രഹ്മത്തെ അദ്വൈതി ഒഴികെ സർവരെ സ്വീകരിക്കുന്നു എല്ലാ സിദ്ധാന്തികളും. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ കൂടുതൽ പൂർവക്ഷം വരുന്നത്. ദുഃഖം മുമ്പ് പറഞ്ഞത് നിർവികൽപ്പകം, നിർവികൽപ്പം ഏകലിംഗമേവ. നിർവികൽപ്പം എന്ന് പറയുന്ന ഒന്നിനെ മാത്രമേ ശ്രുതി പരാമർശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി പരാമർശിക്കുന്നു. ലിംഗം ശബ്ദമാണ്, മറ്റ് ശബ്ദങ്ങളുണ്ടല്ലോ അതൊന്നും സത്യമല്ല. സ്വതഃ സ്ഥാനത്തോ ഉഭയലിംഗം, സ്വയം ബ്രഹ്മത്തിൽ സഗുണമില്ല, ഉപാധി കൊണ്ടും സഗുണത്വം വരുന്നില്ല. കൽപ്പിതമെന്ന് പറഞ്ഞാൽ അതിനുള്ളതെന്ന് പറയാൻ പറ്റില്ല, ഉള്ളതുപോലെയുള്ള പ്രതീതി എന്നേ ഉള്ളൂ. അതാണ് രണ്ടിനെയും നിഷേധിക്കുന്നത്. സ്വതഃ സ്ഥാനത്തോ, ഉപാധി കൊണ്ടോ സ്വയമോ. സാധാരണ പറയുന്നതെല്ലാം പറയും, പറയാറുള്ളൂ ഉപാധി കൊണ്ട് സ്വർണം ബ്രഹ്മം എന്ന് പറയും. ഉപാധി കൊണ്ട് ബ്രഹ്മസ്വർണമായി എന്ന് കരുതി കഴിഞ്ഞാൽ ശരിക്കും സത്യമായി ബ്രഹ്മസ്വർണമായി നിർത്തം ധരിക്കാൻ പാടില്ല. മായാമയമാണ്, സത്യമല്ല. അതാണ് അവിടെയാണ് ഭാഷകാരൻ തന്റെ സിദ്ധാന്തത്തെ ഉറപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മസഗുണമാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. സഗുണമായിക്കോട്ടെ, സത്യമായിട്ട് സഗുണമാണോ എന്നുള്ളതാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മസഗുണമാണെന്ന് പറയുന്നതിൽ ദോഷമൊന്നുമില്ല. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഭാഷകാരൻ തന്നെ ഭക്തിയും യോഗവും എല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്വൈതത്തിൽ അതൊന്നും ദോഷമുള്ള കാര്യങ്ങളല്ല. എല്ലാം ആകാം, യോഗമാകാം, ഭക്തിയുമാകാം, എല്ലാം. പക്ഷെ സത്യമായ ബ്രഹ്മത്തെ അംഗീകരിക്കുമ്പോൾ, അതിനെ ഗ്രഹിക്കുമ്പോൾ പിന്നെ അവിടെ അതിനൊന്നും സ്ഥാനമില്ല. ഭക്തിക്കും യോഗത്തിനൊന്നും യാതൊരു സ്ഥാനമില്ല. കൽപ്പിതമായ സഗുണ ബ്രഹ്മത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ അതിനെല്ലാം സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ, ശ്രവണം ബ്രഹ്മം ഉണ്ടോ ഇല്ലയോ, മറ്റ് തത്വജ്ഞാനമല്ലാതെ മറ്റെന്തെങ്കിലും ഉപായങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളിലല്ല ഇവിടെ വിവാദം. അതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളതാണ്. അത് പ്രത്യേകം മനസ്സിലാകും. കൊണ്ട് പറയുന്നത് സ്വതഹ ഹേലിംഗത്വമില്ല, സ്ഥാനത്ത് ഉപാധി ഉണ്ടെന്ന്. തന്നോപദ്ധ്യതയെന്നത് ശരിയല്ല. നിങ്ങളീ പറയുന്നു, പൂർവക്ഷി പറയുന്നു കസ്മാത് ഭേദ, അത് വിശദീകരിക്കുന്നു. അത് സൂത്രം തന്നെ പൂർവക്ഷം ഉന്നയിക്കുന്നു. ഭേദ എന്ന് പറയുന്നത് പൂർവക്ഷം. തന്ന ഭേദ, നിർഗുണം ബ്രഹ്മത്തെ സ്വീകരിക്കാൻ കഴിയത്തില്ല, ഭേദമാണ്. ഭിന്നായി പ്രതിവിദ്യം ബ്രഹ്മണ ആകാര വദിശ്യന്തേ. ഭിന്നായി ആകാര വദിശ്യന്തേ, ഭിന്നമായിട്ടാണ് ഗുണങ്ങളെ, ആകാരങ്ങളെന്ന് പറയുന്നത് ബ്രഹ്മഗുണങ്ങളെ നിർദ്ദേശിക്കുന്നു. ഒന്നല്ല, പലതരത്തിലുള്ള ഗുണങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രതിവിദ്യം, വിദ്യക്കനുസരിച്ച്, വിദ്യാം വിദ്യാം പ്രതി പ്രതിവിദ്യം. വിദ്യാന്നുള്ളങ്ങനെ വിദ്യ ഒന്നായി എന്ത് സമാസം? ഹ്രസ്വം വരുന്നു നപുംസക, നപുംസകസ്ച. ഓരോ വിദ്യയ്ക്കും അനുസരിച്ച് എന്നുവെച്ചാൽ വിദ്യ ഉപാസന, ഓരോ ഉപാസനയും പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ബ്രഹ്മത്തിന് പല രൂപമാണ് പറയുന്നത്. ഒരു സഗുണം, അതായത് ദ്വിതികളെ സംബന്ധിച്ച് സഗുണ ബ്രഹ്മം ഒന്നേ ഉള്ളൂ. അനന്ത കല്യാണ ഗുണനിധിയായിരിക്കുന്ന ഒരു ബ്രഹ്മം. അദ്വൈതിക്ക് സഗുണ ബ്രഹ്മം തന്നെ പലതാണ്, ഒന്നല്ല വളരെയധികം. അത് അംഗീകരിക്കുന്നു, അങ്ങനെയുണ്ട്, പലതുണ്ട്, പല സഗുണ ബ്രഹ്മങ്ങളുണ്ട്. സഗുണമാകാമെങ്കിൽ പിന്നെ പലതാകാം. ഉപാധി എന്ന് പറയുന്നത് ഒന്നിനെ പലതാക്കുന്നതാണ്. അത് ശ്രുതി തന്നെ പറയുന്നു, ഭിന്നാഹി പ്രതിവിദ്യം ബ്രഹ്മണ ആഹാര ആകാര ഭിന്ന ആകാര ഉപദേശ്യന്റെ ചതുഷ്പാദ് ബ്രഹ്മ ഷോഡശകനം ബ്രഹ്മ വാമനി ധാമനി ഇത്യാദി ദ്വാദിലക്ഷണം ബ്രഹ്മ ത്രൈലോക്യ ശരീര വൈശ്വാനരസത്വതീതം ബ്രഹ്മിത്യവഞ്ചാതിയൊക്കെ നിരവധി ബ്രഹ്മങ്ങളുണ്ട് വേദത്തിൽ. ഒരിടത്ത് ബ്രഹ്മം ചതുഷ്പാദാണ്, നാല് കാലമുള്ള ബ്രഹ്മം. ഷോഡശകനം, ഷോഡശ ഭാഗങ്ങളുള്ള ബ്രഹ്മം. വാമനീത്വ ദാമനീത്വം എന്നെല്ലാം പറയുന്നു, വളരെ മനോഹരമായ ബ്രഹ്മം, വളരെ രസകരമായ ബ്രഹ്മം, ഭജനീയമായ ബ്രഹ്മം. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ബ്രഹ്മ. ത്രൈലോക്യ ശരീരം, ഇനി ഒരിടത്ത് ബ്രഹ്മം ത്രൈലോക്യ ശരീരം, എല്ലാ ലോകങ്ങളും ബ്രഹ്മത്തിന്റെ ശരീരമാണ്, അങ്ങനെയുള്ള സർവലോക ശരീരത്തോടുകൂടിയിരിക്കുന്ന ബ്രഹ്മം. വൈശ്വാനരുടെ ശബ്ദവും അതാണ് വൈശ്വാനരൻ എന്ന് പറയുന്ന ബ്രഹ്മം. ഇത്യവൻ ജാതീയ കാഹാനൊക്കെ ഇനിയും ഉണ്ട് ബ്രഹ്മം, ഒരുപാട് ബ്രഹ്മങ്ങളുണ്ട്. സഗുണ ഈശ്വരനെ കുറിച്ച് പറയുന്നു, ഈശ്വരൻ തന്നെ ഇങ്ങനെ പലതരത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ സഗുണം കൊണ്ട് ഒരു ബ്രഹ്മമാണ്, പല ബ്രഹ്മമുണ്ട്. തസ്മാ സവിശേഷത്വം വിബ്രഹ്മണോഭിഗതം, ഇങ്ങനെ പലതായി പറയുമ്പോൾ ഒന്നാണെങ്കിൽ ശരി, സഗുണത്വം സ്വീകരിച്ചത് സവിശേഷം. ബ്രഹ്മനെ, ബ്രഹ്മത്തെ എങ്ങനെ നിങ്ങൾക്ക് നിർഗുണമാക്കാൻ പറ്റും? നനുത്തന്നോ ഉഭയലിംഗത്വം ബ്രഹ്മണ സംബോധിയുടെ സിദ്ധാന്തി പറയുന്ന മുമ്പ് പറഞ്ഞല്ലേ, ഉഭയലിംഗത്വം സാധ്യമല്ല. ഒരേ സമയം സത്യമായി ബ്രഹ്മത്തെ നിർഗുണവും സഗുണവുമാക്കാൻ കഴിയത്തില്ല. നോഭേലിംഗത്വം ബ്രഹ്മണ സംബോധിക്കുന്നതിന് ഉത്തം പറഞ്ഞിട്ടുണ്ടോ എന്നാ അയമൊക്കെ അവരോധം, അതിലും വിരോധമൊന്നുമില്ല. ഉപാധികൃതത്വ ആകാരഭേദസ് പറയുന്നു അത് സംഭവിക്കാം. ബ്രഹ്മസവണമായിക്കോട്ടെ പലതായിക്കോട്ടെ, പുറോഷി പറയുന്നു ഉപാധികൃതമാണ്. എല്ലാ ലോകങ്ങളും ഉപാധിയാകുമ്പം ബ്രഹ്മം സർവ ഉപാധി ശരീരനായി. ഇങ്ങനെ ഉപാധി കൊണ്ട് പല ബ്രഹ്മങ്ങളെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അന്യഥാ ഹി നിർവിഷയമേ ഭേദശാസ്ത്രം പ്രസജ്ജി. അത് സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഭേദശാസ്ത്രം, ഭേദത്തെക്കുറിച്ച് പറയുന്ന ഉപനിഷത് ഭാഗങ്ങളെല്ലാം നിരർത്ഥകമാകും. വേദം ഒരു ഭാഗം സാർത്ഥകവും വേറൊരു ഭാഗം നിരർത്ഥകവുമാകാൻ പാടില്ല. വേദത്തെ പരമപ്രമാണമായിട്ടാണ് അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നത്. അന്യഥാ ഹി മറിച്ച് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അംഗീകരിക്കാതിരുന്ന സ്വാഭാവികമായി സവണബ്രഹ്മങ്ങളെ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ നിർവിഷയമേ നിരർത്ഥകമായി തീരും. ഭേദശാസ്ത്രം പ്രസജ്ജീത ഇരിജ് നേരി ബ്രഹ്മ ഭാഷകാരം പറയുന്നു യാതൊരു തകരാറുമില്ല. ഞാൻ പറയുന്നെല്ലാം എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല. അകസ്മാത് അതങ്ങനെ ശരിയാകും. പ്രത്യേകം അതദ്വചന പറയുന്നു. ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളും പറയുന്നുണ്ട്, പല ആകാരങ്ങളുള്ള ബ്രഹ്മത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി തന്നെ ഓരോ സ്ഥലത്തും ഇതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാവും, ആകാരം പറയുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഏകരൂപത്വമാണെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പരസ്പര വിഭിന്നങ്ങളായ വാക്യങ്ങളുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. ഉപാധി കൊണ്ടുള്ള പല രൂപങ്ങളെ പറയുന്നുണ്ട്, അതും ശരിയാണ്. പക്ഷെ അവിടെ ബുദ്ധി ഉപയോഗിക്കും. ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന സവണബ്രഹ്മം ആയിക്കോട്ടെ, ആ സവണബ്രഹ്മം നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടില്ല, അത് സ്വീകരിക്കാണ്. സവണബ്രഹ്മം തന്ന ബുദ്ധിയെ ഉപയോഗിക്കേണ്ടതെന്ന് സവണബ്രഹ്മം പറഞ്ഞു. ബുദ്ധിയെ ഉപയോഗിക്കേണ്ടതെന്ന് ബ്രഹ്മം പറയത്തില്ല. കാരണം ജീവന്മാർക്ക് ആ ബുദ്ധിയെ കൊടുത്തിട്ട് അത് ഉപയോഗിക്കരുതെന്ന് അങ്ങ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ധരിക്കുന്നവരുണ്ട്. ഇത് ഉപയോഗിക്കാനേ പാടില്ല. അതങ്ങനെ പറയും, ബുദ്ധി കൊടുത്തയാൾ ഉപയോഗിക്കാതിരിക്കാനാണോ കൊടുത്തത്? ഇപ്പൊ സവണബ്രഹ്മവാദികളെ സംബന്ധിച്ചിടത്തോളം സവണബ്രഹ്മമാണ് ബുദ്ധി കൊടുത്തതെങ്കിൽ അത് ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കണം? പ്രത്യുപാധിഭേദം ഹി അഭേദമേവ ബ്രഹ്മണ ശ്രാവയതി ശാസ്ത്രം. ഓരോ ഉപാധി ഭേദം പറയുന്നിടത്തും അഭേദത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഭേദത്തെയും ബോധിപ്പിക്കുന്നുണ്ട്. വേദനയുടെ വേദനെ സ്വീകരിക്കും. പ്രത്യുപാധി ഭേദം, ഓരോ ഉപാധി ഭേദത്തിലും അഭേദമേവ ബ്രഹ്മണ, ബ്രഹ്മത്തിന്റെ അഭേദത്വം, അതാണ് ശാസ്ത്രം ശ്രാവയതി ശ്രുതി ബോധിപ്പിക്കുന്നത്. എങ്ങനെ? യസ്യായം അസ്യാം പൃഥിവിയാം തേജോമയു അമൃതമയു പുരുഷോ യച്ഛായം അധ്യാത്മം ശരീര തേജോമയു അമൃത പുരുഷോ അയമേവസ്വായം ആത്മാ അമൃതമായ ബ്രഹ്മേ വേദം സർവം എന്തെല്ലാം തുടർന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ് പറയുന്നത്? ഉപാധി ഭേദത്തെ പറയും. ഈ പൃഥ്വിയിൽ ഏതാണോ തേജോമയനായി അമൃതമയനായിരിക്കുന്ന പുരുഷൻ, അനശ്വരനായിരിക്കുന്ന പുരുഷൻ, അത് തന്നെയാണ് അധ്യാത്മം ശരീരം. ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നതും അതേ പുരുഷൻ തന്നെയാണ്. അപ്പൊ ഈ രണ്ടും ഒന്നെന്നാ പറയുന്നത്. ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്ന പുരുഷൻ വേറെ, ഇവിടെ ഇരിക്കുന്ന പുരുഷൻ വേറെ. നേരത്തെ പറഞ്ഞല്ലോ, ലോക ശരീര പ്രപഞ്ച ശരീരനായിരിക്കുന്നവനാണ് ഈശ്വരൻ എന്നുള്ളത്. ആയിക്കോട്ടെ, വിരോധം ഇല്ലാതാണ് ഇവിടെ പറഞ്ഞെന്താണ്? അസ്യാം പൃഥിവിയാം, ഈ പൃഥിവിയിൽ ആ പൃഥിവിയുടെ നിയന്താവായിരിക്കുന്ന ചൈതന്യം, അത് നേരെ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് തന്നെയാണ് അധ്യാത്മം. ഈ ശരീരത്തിൽ ശരീരനായിരിക്കുന്നു തേജമയമുള്ള പുരുഷൻ. അയമേവ യോയം ആത്മാ. അപ്പോ ഈ ആത്മാ എന്ന് തന്റെ ഉള്ളിലിരിക്കുന്നവൻ, തന്റെ സ്വരൂപമായിരിക്കുന്നവൻ അവൻ തന്നെയാണ്. പ്രപഞ്ച ശരീരത്തോടുകൂടിയിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ഭേദത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ ഇത് കൃത്യമായി പറയുന്നു. അപ്പോൾ നീ വേറെ അവൻ വേറെ എന്നല്ല പറയുന്നത്. ലോക പ്രപഞ്ചത്തെ ശരീരമായി ധരിച്ചിരിക്കുന്നവൻ തന്നെയാണ് ഈ ശരീരത്തെയും ധരിച്ചിരിക്കുന്നത്. ശരീര എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവൻ പറഞ്ഞത്. എവിടെയെല്ലാം ഭേദത്തെ പറയുന്നു അവിടെ ഭേദത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്യാദി. അതസ്ഥ ഭിന്നാകാര യോഗോ ബ്രഹ്മണ ശാസ്ത്രീയ സഖ്യത. അതുകൊണ്ട് ഭിന്നാകാര യോഗം, ഭിന്ന ഗുണസംബന്ധം ഉണ്ട് ബ്രഹ്മത്തിൽ. അതാണ് ഇവിടെ പറഞ്ഞത് ശരീരവും പൃഥിവി. ഇത് എല്ലാത്തിനും പറയും. എങ്ങനെയാണോ പൃഥ്വി ശരീരമായി, പിന്നെ എങ്ങനെയാണോ ജലശരീരമായി, എങ്ങനെയാണോ ആകാശ ശരീരമായിരിക്കുന്നത്, അവൻ തന്നെയാണ് ഈ ശരീരത്തിന്റെ ഉള്ളിലും ഇരിക്കുന്നത് വ്യക്തമായി പറയുക. ഇപ്പൊ ഭിന്നാകാര യോഗത്തെ നിഷേധിക്കുന്നില്ല, ഭിന്ന ഗുണങ്ങളുമായി സംബന്ധമുണ്ടെന്നുള്ളതിനെ നിഷേധിക്കുന്നു. പക്ഷെ അത് ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ വിവക്ഷ അതിലല്ല, ഭിന്നാകാരത്തെ സമർത്ഥിക്കുന്നതിനല്ല, ഏകസ്വരൂപത്തെ സമർത്ഥിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് ബ്രഹ്മേ വേദം സർവം എന്നുള്ള പറയുന്നത് ബൃഹദാരണ്യ. ശരി, അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരെ, നിർഗുണമായ ബ്രഹ്മത്തെ കുറിച്ച് മാത്രം പറയുക. ഇത് ഭിന്നാകാരങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ഏകാകാരം, സഗുണങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് പറയുന്നു നിർഗുണമാണെന്ന്. ഇത് പറഞ്ഞ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കുന്നതിന് ഒന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നത് ബുദ്ധി തന്നെ. അനന്താസമാനം പറയുന്നത് ഭേദസ്യ ഉപാസനാർത്ഥത്വ അഭേദ്യത്വ ശാസ്ത്രീയമല്ലെന്ന് പറഞ്ഞു. ഭേദവും ആവശ്യമുണ്ടല്ലോ, ഭേദത്തെ നിർദ്ദേശിക്കുന്ന ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. ശാസ്ത്ര താല്പര്യം അഭേദത്തെ, ഉപാസന ജ്ഞാനം എന്നുള്ള വ്യത്യാസം. തത്വത്തെ അറിയണം, അസത്യത്തെ ഉപാസിക്കുന്നു, അതാണ് ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. നാനാകാര യോഗത്തോടുകൂടിയിരിക്കുന്ന നാനാ ബ്രഹ്മങ്ങളെ, ഒന്നല്ല പലതും, അതൊക്കെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് ഉപാസനയുടെ ആവശ്യം. തത്വത്തെ ഗ്രഹിച്ച് യാത്രയുള്ളൂ, അതിന് ഉപാസിക്കേണ്ട ആവശ്യമില്ല. അത് ഉപാസനയുടെ വിഷയമേ അല്ല തന്നെ അങ്ങനെ ഉപാസിക്കാൻ വേണ്ടി. അതിനെ ഉപാസിച്ചാൽ എന്താ അസാധ്യമായ കാര്യമാണ്. ഇനി വരുന്ന ഭാഗങ്ങളും അത് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യും. എവിടെ ഭേദമുണ്ടോ, ഭേദമായി നിർദ്ദേശിക്കുന്നു, അത് ഭേദത്തിന് ഇങ്ങനെ നിർദ്ദേശിക്കുന്നു. ഇങ്ങനെ മുമ്പ് പറഞ്ഞ ഷോഡശകലം ബ്രഹ്മ, ചതുഷ്പാദ് ബ്രഹ്മ, ഇങ്ങനെ രണ്ട് ബ്രഹ്മത്തെ പറയുന്നു. ഒരു ബ്രഹ്മത്തിന് നാല് പാദങ്ങളുണ്ട്, വേറെ ബ്രഹ്മത്തിന് കല. ഇതെന്താ ഇങ്ങനെ പരസ്പരം പറയുന്നത്? അവിടുത്തെ എട്ട് പറഞ്ഞ അവയടുത്ത് പതിനാറ് പറയും. പറയുന്നുണ്ടേ മനസ്സിലാക്കാതെ സത്യമല്ല. സത്യമല്ലെങ്കിൽ എന്തിന് പറയണം, ഉപാസിക്കും? ഇത് പുരാണങ്ങളിലേക്ക് വന്നപ്പോഴാണ് ശിവനായി, വിഷ്ണുവായി, ദേവനായി, ദേവിയായി. അത് കൽപ്പിതം എന്ന് പറയുമ്പം വെറുതെ അദ്വൈതിയെടുത്ത് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അദ്വൈതിക്ക് അത് കേൾക്കുന്നത് ദേഷ്യമാണ്, ഞങ്ങളുടെ ദൈവം എങ്ങനെ കൽപ്പിതമാണ്, എന്താ കൽപ്പിതമായാലും എന്താ കുഴപ്പം, ബ്രഹ്മം തന്നെ കൽപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ ഭേദങ്ങളെല്ലാം ബ്രഹ്മത്തിൽ ബ്രഹ്മം കൽപ്പിച്ചിരിക്കുകയാണ്, അങ്ങനെ മായാമയവും. പക്ഷെ അതും ആവശ്യമുണ്ട്. ആർക്കാണോ ഈ തത്വഗ്രഹണത്തിനുള്ള സാമർഥ്യം ഇല്ലാത്തത് അവർക്ക് വേറെ വഴിയില്ല, ഉപാസിക്കില്ല, ധ്യാനിക്കുക എന്നുള്ളതാണ് അവരുടെ മാർഗം. അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യോഗവും ഉപാസനയും ഭക്തിയും എല്ലാം ഈ കൽപ്പിതമായ ലോകത്ത് പ്രാമാണികങ്ങളാണ്. അതിന് പ്രമാണം ശ്രുതി തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായി കൽപ്പിതമാണെന്നറിയണം. അതുകൊണ്ട് അദ്വൈതം ഉപാസനയ്ക്കും കർമ്മത്തിനും ഒന്നും എതിരില്ല. ലോകത്ത് മൂഢന്മാരുള്ളിടത്തോളം കാലം അതെല്ലാം നിലനിൽക്കും. വിമൂഢ നാൻ പശ്യന്തി പശ്യന്തി ഞാന് ചക്ഷുഷ എന്നല്ലേ പറയും. വിമൂഢന്മാരത് അറിയുന്നില്ല. എത്ര പലതരത്തിൽ പറയുന്നുണ്ടോ. അപ്പൊ അതുകൊണ്ട് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെന്നർത്ഥം. തത്വഗ്രഹണ സാമർഥ്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉപാസന. അതിന്റെ ഭാഗമാണ് ഭക്തിയും മറ്റു കാര്യങ്ങളും. ദ്വൈതിക്ക് ദേഷ്യം വരും, ഞങ്ങളുടെ മൂഢൻ എന്ന് വിളിച്ചോ. ഭഗവാൻ തന്നെ പറഞ്ഞു, മൂഢ നാനുപശ്യന്തി, അവൻ അറിയുന്നില്ല, അറിയാത്തവനല്ല മൂഢന്മാർ എന്നാ പറഞ്ഞു ശങ്കരാചാര്യർ പറഞ്ഞു. പശ്യന്തി ഞാന ചക്ഷ തത്വബോധമുള്ളവൻ മൂഢനല്ല. പിന്നെ അത് തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. വെറുതെ ഭക്തി കിടന്ന് ഉരുണ്ടിട്ട് കാര്യമൊന്നും കാര്യമില്ല. തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭക്തി തന്നെ കിടക്കുക, അതിൽ നിന്ന് മാറരുത്. ഇതിന് മാറേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പിടുത്തം ആവശ്യമാണ്. ഭക്തിയാണെങ്കിൽ അതും അതിന് അദ്വൈതി എതിരല്ല. ഞാൻ പറയുന്ന അദ്വൈതിയുടെ അഭിപ്രായമാണ്. ഇതൊന്നും പേഴ്സണൽ അഭിപ്രായമായിട്ടെടുത്ത് ഞാൻ പറഞ്ഞു, എന്നോട് ദേഷ്യം വരും. പേഴ്സണലായ കാര്യങ്ങളല്ല പറയുന്നത്. പിന്നെ നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യും. എന്നെ ഒരു പ്രതിക്കൂട്ടിലാക്കുന്നു. മനസ്സിൽ തോന്നിയിട്ട് അങ്ങനെയായിരിക്കും പറഞ്ഞത്, ഇങ്ങനെയായിരിക്കും പറഞ്ഞത്, എല്ലാവരും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത് എന്നൊന്നും ചിന്തിക്കരുത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ശാസ്ത്രം അതിലുള്ളത് ഉള്ളതുപോലെ പറയുക. അങ്ങനെ പറയുന്നതിനും കേൾക്കുന്നതിനും ആരും ഭയക്കേണ്ട കാര്യമില്ല. സത്യത്തെ അറിയുന്നതിനും പറയുന്നതിനും ആരും ഭയക്കേണ്ട കാര്യമില്ല. അതെന്താണോ ഉള്ളത് അതുപോലെ പറയും. പക്ഷെ ദുർവ്യാഖ്യാനം ചെയ്താൽ പിന്നെ പേടിക്കും. അതും മനസ്സുകൊണ്ട് ചെയ്യരുത്. പറഞ്ഞിരിക്കുന്ന ഇതാണ്. അവിടെ അദ്വൈതിയെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയില്ല. മൂഢന്മാർക്കാണ് ഭക്തി. ഒരിക്കൽ കൂടെ വേണമെങ്കിൽ പറയാം, മൂഢന്മാർക്കാണ് ഭക്തി. അത് അദ്വൈതിയുടെ നിലപാടാണ്. എന്റെ നിലപാടല്ല, അദ്വൈതിയുടെ നിലപാടാണ്. വിമൂഢ നാന പശി. മൂഢൻ എന്നല്ല ഭഗവാൻ വിളിച്ചത്. എന്താണ് വിമൂഢൻ? മരമുണ്ടൻ. അഭേദേ താല്പര്യം, അഭേദത്തിലാണ് താല്പര്യം. ശ്രുതിയുടെ താല്പര്യം നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മണ ശാസ്ത്രീ. ശ്രുതിയിലെ ഉപാസനയാണ് പുരാണത്തിൽ ഭക്തിയായി മാറിയത്. അത് ഉണ്ട്. ശ്രുതിയിൽ അങ്ങനെയുള്ള ഭക്തി എന്ന് കാണാനേയില്ല. അവിടെ ഉപാസനയെന്ന് പറയുന്നു. അത് പരിഷ്കരിച്ച് പരിഷ്കരിച്ചാണ് പുരാണങ്ങളിൽ വന്നു. ഈ നമ്മൾ വിചാരിക്കുന്ന ഭക്തി നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെന്നുണ്ട്. ഇത് പുരാണങ്ങളിലാണ് ആ ഭക്തി അതിന്റെ ശരിയായ രീതി വരുന്നത്. അതിന് പ്രചാരം പുരാണങ്ങളെ ആചരിച്ചിട്ടാണ് ഇതിന്റെ ഭക്തിസൂത്രങ്ങളും എല്ലാം ഉണ്ടായത്. ഭക്തന്മാരും ഉണ്ടായിരുന്നു. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉപാസം അതുകൊണ്ടാണ് ശ്രുതിയെ കുറിച്ച് പറയുമ്പോൾ കർമ്മകാണ്ഡം ജ്ഞാനകാണ്ഡം. ജ്ഞാനകാണ്ഡത്തിന്റെ ഭാഗമാണ് ഉപാസന. അവിടെയുള്ള ഉപാസനയും പല ഉപാസനകളും നമ്മൾ കണ്ടിട്ടുണ്ട്. വാചം ധ്യേയം ഉപാസിക്കുക അത് പൗരാണിക ഭക്തി അല്ലെന്ന് പറയുന്നത്. അവിടെ ഉപാസന എന്ന് പറയുന്നത് കേവല ധ്യാനമാണ്. വാക്കിനെ ധ്യേയനുമായി ഉപാസിക്കുക, വാക്കിനെ ധ്യേയനുമായി ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് ധ്യേയനുമാണെന്ന് ധ്യാനിക്കുക. അവിടെ ഉപാസിക്കുമ്പോൾ കണ്ണുനീര് വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും വാക്കിനെ ധ്യേയനുമായി ഉപാസിച്ചാൽ അവിടെ എവിടെയാ കണ്ണുനീര് വരുന്നത്? കണ്ണുനീര് വരുന്ന ഭക്തി വന്ന എവിടെ? പുരാണങ്ങളിലാണ്. അതുകൊണ്ട് പിന്നെ പിൽക്കാലത്ത് ദോഷമുണ്ടായി. പല പലരും അത് പറയുന്നുണ്ട്. ദോഷം എല്ലായിടത്തും വന്നിട്ടുണ്ട്. പറയുന്ന ദ്വൈതത്തിനും വന്നിട്ടുണ്ട്, ഭക്തിയിലും വന്നു. ഭക്തിയിൽ വരുന്ന ദോഷം എന്ന് വെച്ചാൽ ഭക്തി കൂടി കണ്ണുനീര് നിറഞ്ഞപ്പോ പിന്നെ ശ്രുതി കാണാൻ വയ്യാതെ. കണ്ണു നിറഞ്ഞ പിന്നെ ഇങ്ങനെ ശ്രുതി കാണുന്നു, ഒന്നും കാണുന്നില്ല. ഇപ്പോ ശാസ്ത്രീയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ. കാരണം എന്ത് ദോഷം? അദ്വൈതത്തിന്റെ ദോഷം നമ്മൾ വഴിയെ ചർച്ച ചെയ്യും സ്വാമി. അപ്പൊ ഈ ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം എന്ന് പറഞ്ഞത് അദ്വൈതത്തിൽ വന്ന ദോഷമാണോ? ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം എന്ന് പറഞ്ഞത് അദ്വൈതത്തിൽ വന്ന ദോഷമാണോ? വ്യക്തമായി കേൾക്കുന്നു. ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം എന്ന് മധുസൂദന സർ കുറച്ച് പറയണം. ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം ഭക്തി അന്തം ഭക്തിയർത്ഥം ഭക്തി അന്തം ഭക്തിയർത്ഥം ഓ ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം എന്ന് മധുസൂദന സരസ്വതി പറഞ്ഞത് അദ്വൈത മധുസൂദന സരസ്വതി അല്ലേ അങ്ങനെ പറഞ്ഞത്? ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം ഭക്തിയന്തം കൽപ്പിതം ഭക്തിയർത്ഥം ഭക്തിക്ക് വേണ്ടി കൽപ്പിതമാണ് ദ്വൈതം. അദ്വൈതാദപി സുന്ദരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അദ്വൈതത്തിൽ വന്ന ദോഷമാണ്. അങ്ങനെ ഒരുപാട് പേര് എന്താണ് അത് കൃഷ്ണാപരം തത്വമഹന്ന ജാനേ എന്ന് പറഞ്ഞാണ് എന്ന് പറയുമ്പോ അത് നമ്മളിവിടെ പറയുന്നത് ശാസ്ത്രതത്വം, മറ്റത് പറയുന്നത് വ്യക്തിപരമായ അർത്ഥം. അതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞു ഇവിടെ തത്വത്തിൽ എങ്ങനെയാണ് ഉപാസന എന്ന് പറയുന്നത് അല്ല ശാസ്ത്ര താല്പര്യം. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ തത്വം നിർണയിക്കാൻ പറ്റത്തില്ല. വ്യക്തിപരമായ അവസ്ഥ ഭാഷകാരം പറയുന്നത് എന്താണോ, ഇത് രണ്ടിനും പ്രമാണമാണ്. ഉപാസനയ്ക്കുള്ള പ്രമാണം തത്വജ്ഞാനത്തിനുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്നു. ദ്വൈതി അംഗീകരിക്കുന്നു, അദ്വൈതി അംഗീകരിക്കുന്നു. വ്യക്തിപരമായ അഭിപ്രായം, വ്യക്തിപരമായി അങ്ങനെ എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങളും. അപ്പോൾ അദ്വൈതത്തെ വളരെ ഗംഭീരമായി വ്യാഖ്യാനിക്കുന്നവർ തന്നെ ദ്വൈതത്തിൻ്റെ വ്യക്തിപരമായി ദ്വൈതത്തെ സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പലരും അത് വ്യക്തിനിഷ്ഠമാണ്, അത് പറഞ്ഞില്ലേ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് അതല്ല, ഇവിടെ പറയുന്ന കാര്യം യുക്തി അനുസരിച്ച് സമർപ്പിക്കുന്ന കാര്യമാണ്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ശരിയിൽ രണ്ടുമുണ്ട്, ഉഭയലിംഗം. ഉപാസന സ്വീകരിക്കണമോ അതോ തത്വജ്ഞാനത്തെ സ്വീകരിക്കണം? ഉപാസനയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ പോലും അതിനെ നിഷേധിക്കുന്നു. അഭേദത്തെ അദ്വൈതത്തെ പറയുന്നു, അതിനൊരു ഉദാഹരണം പറഞ്ഞു. അതുകൊണ്ട് എന്ത് സ്വീകരിക്കുന്നു? സ്വാഭാവികമായിട്ടും അദ്വൈതത്തെ തന്നെ സ്വീകരിക്കുന്നു. പിന്നെ രണ്ടും പറഞ്ഞത്, ഒന്ന് ശാസ്ത്ര താല്പര്യമല്ല, മറ്റൊന്ന് താല്പര്യം. താല്പര്യമല്ലാത്തത് തന്നെ എന്തിനു വേണ്ടി പറഞ്ഞു? അത് ഉപാസനയ്ക്ക് വേണ്ടി. അപ്പോൾ ഉപാസന ശാസ്ത്ര താല്പര്യമല്ല, എന്നാൽ പിന്നെ എന്തിന് ഒന്ന് താല്പര്യം മാത്രം പറഞ്ഞാൽ പോരെ? പോരാ. എന്തുകൊണ്ട്? അത് ഓരോരുത്തരുടെ അധികാര ഭേദമനുസരിച്ച്. മൂഢന്മാര് തത്വത്തെ അറിയുന്നില്ല, അവർക്ക് വേണ്ടി ഉപാസന, അതാണ് ഇവിടെ പറയുന്നത്. ഇനി തത്വം എല്ലാം ഒരാൾ വ്യാഖ്യാനിക്കുന്നു, ശാസ്ത്ര വ്യാഖ്യാന കൗശലം ഉള്ള ഒരാൾ വ്യാഖ്യാനിക്കുന്നു, പക്ഷെ അയാൾക്ക് താല്പര്യമില്ല. അത് പല പണ്ഡിതന്മാരും അങ്ങനെയുണ്ട്, അവർ ദ്വൈതവും അദ്വൈതവും എല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് മധുസൂദന സരസ്വതിയാണ് ഈ പറഞ്ഞ ആള്. പുള്ളിയുടെ സ്റ്റാൻഡ് എവിടെയാണെന്ന് നോക്കണം. ശിവമഹിമന സ്തോത്രം എന്ന് പറയുന്നത് ആർക്കും വായിക്കാൻ മനസ്സിലാവും, ഒരു സംസ്കൃത പാണ്ഡിത്യം ഇല്ലാത്ത ആളും മനസ്സിലാവും. അത് ശിവന്റെ സ്തുതിയാണ്, അതിന് വിഷ്ണുവിന്റെ സ്തുതിയെ വ്യാഖ്യാനിച്ച ആളാണ്. അങ്ങനെയും വ്യാഖ്യാനിച്ചു. അപ്പൊ അതെന്താണ്? എന്താ പാണ്ഡിത്യം കൊണ്ട് എന്ത് സാധിക്കാമെന്നുള്ള അതിനുള്ള കഴിവുണ്ട്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എടുക്കാൻ പറ്റത്തില്ല, പലതും ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ശാസ്ത്രീയമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു, അതാണ് ഇവിടെ കാണുന്നത്. എന്നാ പറയുന്നു അദ്വൈതിക്ക് ഇഷ്ടമില്ലേ? ഉണ്ട്, അദ്വൈതിക്ക് ഇഷ്ടമുണ്ട്. ഇവിടെ പറയുന്ന വ്യാഖ്യാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന യുക്തിയെ സംബന്ധിച്ചാണ്. ആ യുക്തിയിൽ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടാനിഷ്ടം കാണാനില്ല, യുക്തി തന്നെയാണ്, യുക്തിയുക്തിയായിട്ട് കാണും. മറ്റേത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ട്, ഒരാൾക്ക് ഭക്തനുമായിരിക്കാം ജ്ഞാനിയുമായിരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തിയും ജ്ഞാനം എന്നുള്ളതിന് അർത്ഥവ്യത്യാസം വരാൻ പാടില്ല. രണ്ട് ശരിയാണ്, രണ്ടിനും രണ്ടർത്ഥമാണെങ്കിൽ അത് രണ്ടു വള്ളത്തി ചവിട്ടിയുള്ള യാത്രയായിരിക്കും താഴെ പോകും, രണ്ട് ലംഘിക്കത്തില്ല. ഇവിടെ പറയുന്നതനുസരിച്ച്, ഭാഷകാരൻ പറയുന്നതനുസരിച്ചാണ് നമ്മളിതിനൊക്കെ, ഇവിടെ ഇപ്പം ഭാഷ്യത്തിനനുസരിച്ചാണ് ചിന്ത. മറ്റേ സ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഭാഷ്യത്തിനനുസരിച്ച് ജ്ഞാനം അകാരകമാണ്, വസ്തുതന്ത്രമാണെന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നും തിരികെ കയറ്റാൻ പറ്റത്തില്ല, ഒന്നിനും അവസരം കൊടുക്കുന്നില്ല. എന്തെങ്കിലും അങ്ങനെ തിരികെ കയറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന് മുമ്പായി, അതിന് മുമ്പെല്ലാം ആകാം. അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അവിടെ എല്ലാം കയറും, ഇല്ലെങ്കിൽ ഇത് പ്രജ്ഞാനധനം ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നും തിരികെ കയറ്റാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ ഭക്തനുമാണ് ജ്ഞാനിയുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഭക്തിയും ജ്ഞാനവും എന്ന് പറയുന്നതിനോട് അർത്ഥവ്യത്യാസം തരാൻ പാടില്ല, രണ്ടും ഒന്ന് തന്നെ. ശ്രുതിയോടെ താല്പര്യം എന്നെടുക്കുമ്പോൾ ഭാഷക്കാരരുടെ താല്പര്യം അത് നമ്മൾ നോക്കണം. അവിടെ ഉപയോഗിക്കുന്ന യുക്തി എങ്ങനെയാണ്? ഇതേപോലെ സർവസമ്മതമാണെങ്കിൽ എന്ന് വെച്ചാൽ അത് ആർക്ക് സ്വീകരിക്കാവുന്നതാണെങ്കിൽ, ധൂമത്തെ കണ്ടിട്ട് വന്യെ അനുമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല, ആര് ചെയ്താലും. അതുപോലെയുള്ള യുക്തിയെ അനുഭവം അനുസരിച്ചാണ് പറയുന്നതെങ്കിൽ അത് സമ്മതിക്കാം. ഇനി പേഴ്സണലായ അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ അത് അങ്ങനെ കാണണം. മുൻവിധികളത് ഈ പാടില്ല. മറ്റാചാര്യന്മാരും ശ്രുതിയുടെ താല്പര്യം ഇതേ ശ്രുതിയുടെ താല്പര്യം അതവരുടെ യുക്തി പരിശോധിച്ചു നോക്കണം. അവർ പറയുന്ന വേറെ ആചാര്യൻ പറയുന്ന യുക്തിയുടെ യുക്തിയിൽ ഉണ്ടോന്ന് മാറിയിരുന്ന ഇതൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ തീരുമാനിക്കണം. എന്താണ് പല അഭിപ്രായങ്ങളും വരാം. സ്വന്തം താല്പര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടിയാണോ യുക്തി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതോ ശാസ്ത്ര താല്പര്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ചിന്തിച്ചിട്ട് തീരുമാനം. ഒരു യുക്തി പറയുമ്പോൾ നമുക്കതിൽ പൊരുത്തക്കേട് തോന്നുന്നില്ലെങ്കിൽ അത് ശരി. പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ പറയണ ഇത് ശരിയല്ല. ഇവിടെ ഈ ഭാഷകാരൻ സ്വാർത്ഥ താല്പര്യത്തിലാണെന്ന് പറയണം. അവിടെ എന്തിനാ മുൻവിധി ആവശ്യം? അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പരിചയിച്ചിരിക്കുന്ന ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്ന അല്ല ഭാഷകാരൻ പറയുന്നു. ലോകത്ത് പ്രചരിച്ചിരിക്കുന്നത് ഒരുപാട് മസാലകളൊക്കെ ചേർത്ത സാധനമാണ്. ഇവിടെ അദ്വൈതത്തിൽ ഒരു തരത്തിലുള്ള മസാലകളും ചേർത്തിട്ടില്ല. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒന്ന് സ്വീകരിക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. അത് വേണമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക. പക്ഷെ രണ്ടിനു മുമ്പേ മനസ്സിലാക്കണം എന്താ കാര്യം പറയുന്നതെന്ന്. സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നിടത്തോളം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നത്. മനസ്സിലാക്കുക എന്ന് പറയുന്നത് വസ്തുതന്ത്രമാണ്. വസ്തു എങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കും. അത് ഇച്ഛയ്ക്കതീനമല്ല. അത് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. സ്വീകരിക്കുക തിരസ്കരിക്കുക എന്നത് നമ്മുടെ ഇച്ഛയ്ക്ക് അധീനമാണ്. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കും, ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തള്ളിക്കളും. അപ്പം ഇത് രണ്ടും വേറെ തന്നെ കാണുന്നു. സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് ഇഷ്ടാനിഷ്ടത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അറിയുക എന്ന് പറയുന്നത് തത്വത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയാം, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇത് തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം അത് ആരെയും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ തന്നെ സ്വീകരിക്കണം, നീ ഇങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ സാധിക്കാത്ത? അതുകൊണ്ടല്ലേ. ആ അത് പുരുഷതന്ത്രമാണ്. അതാണ് എന്റെ ശാസ്ത്രീയമായ നിലപാട്. പുരുഷതന്ത്രമായ കാര്യമില്ല. പുരുഷതന്ത്രമായി വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഒരാളെ അടിച്ചേൽപ്പിക്കാൻ പറ്റും. നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചിന്തിക്കണം, നീ ഇങ്ങനെ പറയണം. അതാണ് ഞാൻ പറഞ്ഞത് മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ ഉള്ള അതാണ്. നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. ഇതങ്ങനെയല്ല, വസ്തുതന്ത്രമാണ്. നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ബുദ്ധിക്കനുസരിച്ച് അങ്ങനെ ഒരു അറിവുണ്ടായി തന്നെ തീരണം. ഉണ്ടായില്ലെങ്കിൽ നിന്റെ ബുദ്ധിക്ക് തകരാറാണെന്ന് മനസ്സിലാക്കണം. അതാണ് വസ്തുതന്ത്രം. അപ്പോൾ അവിടെ ആരും പുരോഹിതനില്ല, മറ്റ് നേതാക്കന്മാരില്ല, ഒന്നും അടിച്ചേൽപ്പിക്കാൻ. അപ്പോൾ ഇത് രണ്ടും ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. മറ്റതൊക്കെ എന്താണ്? അതിൻ്റെ വ്യാഖ്യാന ഭേദങ്ങളായി സ്വീകരിക്കുക. തത്വഭേദം അല്ല വ്യാഖ്യാനം. ഇതിനെ പലതരത്തിലും വ്യാഖ്യാനിക്കാം. പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാന ഭേദം പലതുണ്ട്, തത്വദൃഷ്ടി ഒന്നേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പറയുന്നു ഭേദസ്യ ഉപാസനാർത്ഥത്വ. ഭേദമെല്ലാം ഉണ്ട്, അംഗീകരിക്കാം. അതൊക്കെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അഭേദയ താത്പര്യം, അഭേദത്തിനാണ് താത്പര്യം. ശ്രുതിയെ എടുത്തു കാണിച്ച് ഭാഷകാരം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സ്വാമി, അദ്വൈതിക്ക് ഒരു സഗുണ ബ്രഹ്മമേ ഉള്ളൂ, അല്ല അദ്വൈതിക്ക് പല സഗുണ ബ്രഹ്മങ്ങളുണ്ട്, ദ്വൈതിക്ക് ഒരു സഗുണ ബ്രഹ്മേ ഉള്ളൂ എന്ന് സ്വാമി പറഞ്ഞല്ലോ. ആരാ അദ്വൈതി? ഏതദ്വൈതിയുടെ കാര്യം ചോദിക്കുന്നു? അല്ല, ഇവിടെ ഈ വ്യാഖ്യാനത്തിൽ ഓരോ പഞ്ചായത്തിനും അദ്വൈതിയാണ്, ഓരോ വാർഡിലും. ഏതദ്വൈതിയുടെ കാര്യം ഭാഷകാരൻ പറഞ്ഞ ഭാഷകാരന്റെ കാര്യം അത് പ്രത്യേകം പറയുന്നു. ഒരു അനേകം സഗുണ ബ്രഹ്മങ്ങളുണ്ട്, അനേകം സഗുണ ബ്രഹ്മങ്ങളുണ്ട്, ദ്വൈതിക്ക് ഒരു സഗുണ ബ്രഹ്മേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അത് ഇവിടെ എങ്ങനെ ശരിയാവും? ഇവിടെ പല സഗുണ ബ്രഹ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ ദ്വൈതം സംബന്ധിച്ച് എന്താണോ അനന്ത കല്യാണ ഗുണനിധിയായ ഒരു ഒരു രണ്ട് ഈശ്വരനെ അവർ അംഗീകരിക്കുന്നു. ശ്രുതിയിൽ ഒരുപാട് ഈശ്വരന്മാരെ കുറിച്ച് പറയുന്നു, നാനാ ഉപാധികളോടും നാനും ഭാഷകാലം പറയുന്നു. അതങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കല്പിതമായി അനേക ഈശ്വരന്മാരെ സ്വീകരിക്കാം, അതാണ് പറഞ്ഞത്. ശ്രുതി പുരാണത്തിലേക്ക് വന്നപ്പോൾ എന്തായി? ശിവനായി, വിഷ്ണുവായി, ദേവനായി, ദേവിയായി, അവിടെ പല ദൈവങ്ങളില്ലേ. അപ്പോൾ പല അനുയായികളുണ്ടായി. ഇവിടെ ഭാരതത്തിൽ ശൈവന്മാരും വൈഷ്ണവന്മാരും അവരും ഇവരെല്ലാം എത്രകാലം അടി നടന്ന് യുദ്ധം നടന്നു, അതിന് പ്രാമാണികമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സഗുണഭാവങ്ങളെ സത്യമൊന്നും കരുതി ആരാധിച്ചവർ ഇന്നുമുണ്ട്? ഇന്നുമുണ്ട് ആ ഭേദങ്ങൾ. അല്ല, ഒരു സഗുണ ബ്രഹ്മമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഉള്ളൂ എന്ന് പറയുന്നില്ല, കല്പിതമാണ്. സഗുണ ബ്രഹ്മമേ കല്പിതമാണ്, മായാമയമാണ്. അങ്ങൾ ഒന്ന് സ്വീകരിച്ചാലും ശരി, നൂറ് സ്വീകരിച്ചാലും ശരി, അത് കല്പിതമാണ്. ദ്വൈതിയെ സംബന്ധിച്ച് സഗുണ ബ്രഹ്മ സത്യമാണ്. അത് പറയും, എന്റെ സഗുണ ബ്രഹ്മ സത്യമാണ്, നിന്റെ സഗുണ ബ്രഹ്മ അസത്യമാണ്. അതുകൊണ്ടാണ് ഈ വഴക്ക് മുഴുവൻ മേളിൽ നിന്ന് താഴോട്ട് കുറിയിടണോ, അതേ താഴെ നിന്ന് മേളിലോട്ട് വരയ്ക്കണമോ, അതോ ശൂലത്തിന്റെ നടുക്ക് വരയ്ക്കണമോ, അതോ ശൂലത്തിന്റെ കുറുകെ വരയ്ക്കണമോ. ത്രിപുണ്ഡ്രം ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിനെതിരായിട്ടാണ് മേളിൽ നിന്ന് താഴോട്ട് വരച്ചിരിക്കുന്നത്. പടങ്ങളിലാണ് ഭയങ്കര വിരോധമാണ്. ഇവിടെ നിന്നും നാട്ടിൽ കാണാറില്ല, ഇവിടെ വടക്കേ ഇന്ത്യയിൽ നിന്നൊരു സ്വാമിമാരെന്ന് പറയുന്നത് ഇങ്ങനെ മേലിൽ താഴോട്ട് വരും. കാരണം ഇതിന് വിരുദ്ധമാണ്, ഇങ്ങനെ വരയ്ക്കുന്നതിന് വിരുദ്ധം. അത്രമാത്രം കടുത്ത മതവൈരമാണ് ഇവരുടെ ഇടയ്ക്കുള്ളത്. എന്നാൽ ഇവരെല്ലാം ഭക്തന്മാരുമാണ്, പരമഭക്തന്മാരുമാണ്. ഇതാ പറയുന്നു പോലെ മനസ്സിലാക്കുന്നു. ഇതിന്റെ പേരിലും ഒരുപാട് അടിയുടാണ് കിട്ടുന്നത്. രാജാക്കന്മാരോരോ പക്ഷം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അടുത്ത കാലത്ത് ഒരു സിനിമയുണ്ടായി, അത് വലിയ കളക്ഷനും നേടി. അറിയാമോ? ആ, സിനിമ കാണുന്നവരുണ്ട് രാജ്യത്ത്. ഇവിടെ തന്നെ ചോദിച്ചിരിക്കുന്നു. അതൊക്കെ അതിനകത്ത് കുറെ ചരിത്ര സത്യങ്ങളുണ്ട്. അതിനെയാണ് ഭാഷകാരൻ നിഷേധിക്കുന്നത്. അഭിച്ച ഏകം ഏകേ അഭിച്ച ഏകം ഭേദ ദർശന നിന്ദ ഉർവക്കം അഭേദ ദർശനം ഏവ ഏകേ ശാദിന സമാമന മനസ്സിൽ വേദമാത്രമേ നേഹം നാനാസ്തി കിഞ്ചന മൃത്യു സമൃദ്ധം ആത്മനോതി ഏഹ നാനവ പശ്ചിതി. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ഈ ഭാഗം, നേഹ നാനാസ്തി കിഞ്ചന, ആ ഭാഗം. അതിനു വേണ്ടിയിട്ടാണിത് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നുണ്ട്, മനസ്സേ വേദം അപ്തവ്യം. ഇതിനെ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് തന്നെയാണ് ഇതിനെ അറിയേണ്ടത്, അല്ല വേറെ വഴിയൊന്നും. അവനവൻ്റെ ബുദ്ധി കൊണ്ട് ഇതിനെ കഴിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേറെ എന്തോ കൊണ്ട് ഗ്രഹിക്കാമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആകാശത്ത് നിന്ന് എന്തോ പൊട്ടി വീഴുന്നോ, അല്ല വീഴും. ശ്രുതി എന്ന് പറയുന്നത് മനസ്സേ വേദം അപ്പം, മനസ്സുകൊണ്ട് തന്നെ ഇതിനെ അറിയുന്നു. മനസ്സെന്ന് പറയുന്ന ബുദ്ധി ആ, അതുകൊണ്ടാണ് ഏറ്റവും പരമമായ സ്ഥാനം അദ്വൈതത്തിൽ ബുദ്ധിക്ക് കൊടുത്തത്. ബുദ്ധി തന്നെ ബ്രഹ്മം, അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന അടുത്തവനത്തൊരാൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഈ ബ്രഹ്മത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് അബദ്ധമാണ്. ശങ്കരാചാര്യര് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഞാൻ നോക്കിയപ്പോൾ ആളിന് ചട്ടമ്പി സ്വാമിയുടെ പോലെ ഒരു വലിയ താടിയും നരച്ച തലയും എല്ലാം ഉണ്ട്. അതൊക്കെ ഉള്ള ആത്മീയവാദിയുടെ അടയാളം. ഞാൻ ചോദിച്ച് ബ്രഹ്മത്തെ അംഗീകരിക്കുന്നില്ല, ശരി, അപ്പൊ താങ്കൾ എന്തിനെ അംഗീകരിക്കുന്നു? ഞാൻ അംഗീകരിക്കുന്ന കോൺഷ്യസ്നെസ്, അങ്ങനൊരു സാധനം കോൺഷ്യസ്നെസ് ഉണ്ടാവും. അത് മലയാളത്തിലും പറയും ജ്ഞാനം, അറിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമായിട്ട് ബ്രഹ്മത്തിന് എന്താ പുള്ളിയുടെ സിദ്ധാന്തത്തിന് എന്തെങ്കിലും കുറവ് തന്നു. ഞാൻ പറഞ്ഞ അത് തന്നെയാണ് ബ്രഹ്മം, താങ്കൾ ഈ പറയുന്നത് തന്നെയാണ്. അതൊരിക്കലുമല്ല, അത് സ്വാമി മനസ്സിലാക്കിയത് തകരാറാണ്. ബ്രഹ്മത്തെ അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ ഈ പറഞ്ഞ സ്ഥാനത്തെ അംഗീകരിക്കുക. പറയാൻ തന്നെ പാടാണ്, എന്റെ നാവിന് ശരിക്ക് വഴങ്ങില്ല. അതിനെ തന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞത് കഥയല്ല, നടന്ന സംഭവം. ഇതാണ് മനുഷ്യൻ പറയുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ കൽപ്പനകളാണ്. ഈ കൽപ്പന എന്തുകൊണ്ടാണ് ഇങ്ങനെ കൽപ്പനകൾ വരുന്നത്? കാരണം ഇവരൊക്കെ ശാസ്ത്രവിരോധികളാണ്. പൂർവാചാര്യന്മാരെന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊന്നും ഇവർ വായിക്കാനും തയ്യാറില്ല, മനസ്സിലാക്കാനും തയ്യാറില്ല. എന്നാൽ ഇവരെല്ലാം അവിടുന്ന് ഇവിടുന്ന് ചില മതപ്രഭാഷണം കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഈ നീണ്ട താടിക്കും നരയ്ക്കുമൊക്കെ ആധാരമായിരിക്കുന്നത്. ഇതും കൊണ്ട് ഷൈൻ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതാ. അതിപ്പോ ഞാൻ ഇനി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ ഇന്നത്തെ സമയം കൊണ്ടും അത് തീരത്തില്ല. 10-16 വർഷമായി ആ കാര്യം തന്നെ പറയുന്നു. എന്താണ് അതിന്റെ താല്പര്യം എന്ന് പറയുന്നു. ഇതിനെ എന്ന് വെച്ചാൽ ജ്ഞാനം ബ്രഹ്മമാണ് എന്ന് സ്വീകരിക്കുമ്പോഴും വാക്ക് മുടങ്ങുന്നു, ബുദ്ധി മുടങ്ങുന്നു എന്ന് പറയുന്നതിനൊന്നും ദോഷമില്ല എന്നുള്ള കാര്യം പഴയ ചോദ്യം, പഴയ മറുപടിയാണ്. പുതുമയില്ല. നമ്മൾ ചർച്ച ചെയ്ത കഴിഞ്ഞ കാര്യം അത് ഇത്രയുള്ളതെന്ന് ഓർത്താൽ മാത്രം അത് ഉള്ളിലെവിടെയെങ്കിലും കാണുകയാണ്. അതിങ്ങനെ പല കാര്യങ്ങളിലും അങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തപ്പിയെടുത്ത് ശീലമുള്ളവരാണ്. എവിടെ തപ്പണമെന്നുള്ള അറിഞ്ഞു. നിങ്ങളെപ്പോഴും എന്റെ വായിൽ തപ്പാൻ നോക്കരുത്, നിങ്ങളുടെ ബുദ്ധിയിൽ തപ്പാൻ നോക്കണം. അവിടെയും കാണും, ഇവിടെ നിന്ന് തപ്പിയെടുക്കണം, പരതി നോക്കണം. ഇവിടെയും കാണും, അതല്ല നഷ്ടപ്പെട്ടു പോകത്തില്ല. അഭിചയവും ഏകേ അഭിചയവും ഭേദദർശനം നിന്ദാപൂർവകം അഭേദദർശനമേവ ഏകേശവന് സമാനം. ഇതാണ് അഭേദദർശനം. അവര് ഏകേശാഗന ഇതെല്ലാം ശ്രുതിയാണല്ലോ. ശ്രുതിയാണെങ്കിലോ പല കുലപരമ്പരകളിലൂടെ പല ശാഖകളായി പ്രചരിച്ചിരിക്കുന്നു. കഠന്മാർ, കഠശാഖ, അവര് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അശ്വതായന ശാഖ, ഇങ്ങനെ പല പല ശാഖകളെ കുറിച്ച് പറയും. അപ്പോൾ ഓരോ കുലങ്ങളിലും ഇത് അധ്യയനം ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഓരോ കുലങ്ങളിൽ വന്നു ചേർന്നു. അവിടെയൊക്കെ ഇത് പറയുന്നുണ്ട്. ദേഹം നാനാസ്തി കിഞ്ചന അവിടെ പറഞ്ഞിരിക്കുന്നു, ഭേദമില്ല എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് സ്വീകരിക്കേണ്ടി വരുമല്ലോ, ഭേദമുണ്ടെന്നും ഭേദമില്ലെന്നും പറയും. ഭേദം അനുഭവസിദ്ധമാണെന്ന് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അനുഭവത്തെ കൽപ്പനയായി സ്വീകരിക്കും, അഭേദത്തെ സത്യമായി സ്വീകരിക്കേണ്ടി വരും. അപ്പൊ കൽപ്പനയെ നിഷേധിക്കുന്നില്ല, ഭേദത്തെ അങ്ങനെ നിഷേധിക്കുന്നില്ല. അനുഭവമായതുകൊണ്ട് അതിനെ സ്വീകരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഭേദദർശന നിന്ദാപൂർവകം. ഭേദദർശനത്തെ നിന്ദിച്ചുകൊണ്ട് അഭേദദർശനം ഏകേശാഗ്നഃ ചില ശാഖക്കാർ എനിക്ക് അന്യെന്നുള്ള അർത്ഥത്തിൽ പറയാം അന്യശബ്ദം മുമ്പ് ചർച്ച ചെയ്തത് ഛാന്തോകന്മാരുടെ അഭിപ്രായമാണ്. അതും ശാഖയാണ്. അതെല്ലാം ശാഖകളാണ്. കോഷീകന്മാരുടെ അഭിപ്രായം എന്നൊക്കെ ഭാഷകാരൻ പറയും. എല്ലാം ഓരോ ശാഖകളും. അതെല്ലാം ഓരോ കൃഷി പരമ്പരയിൽ ഓരോ പഴയകാലത്തുണ്ടായിരുന്നു ഒരു കാരണവരുടെ പേരിൽ ആ ശാഖ നിലനിൽക്കും. എന്നുവെച്ചാൽ അവിടുത്തെ ഗുരുവായിരിക്കും, ചില കുടുംബത്തിൻ്റെ കാരണവരായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും. പഴയകാലത്ത് അങ്ങനെയായിരുന്നു, കുടുംബത്തിൻ്റെ കാരണവർ തന്നെയായിരിക്കും ഗുരു. അപ്പോൾ അവരുടെ പരമ്പരയിൽ ഇങ്ങനെ വരും. അത് രണ്ടു തരത്തിലും വരുമ്പോൾ അത് ചർച്ച ചെയ്യുന്നു. വംശപരമ്പരയും വരും, ശിഷ്യ പരമ്പരയും വരും. ഒരു ഗുരുകുലത്തിൽ ചെന്ന് വേദ അധ്യയനത്തിന് ചെല്ലുമ്പോൾ അവിടെ വംശപരമ്പര കൂടാതെ ഒരു ശിഷ്യപരമ്പര കൂടാതെ ശാഖയുടെ കാര്യം വരുമ്പോൾ ഇവരെല്ലാവരും ആ ശാഖക്കാരാകും. അങ്ങനെ ഉള്ള ശാഖകളിൽ അന്യശാഖക്കാർ പറയുന്നു മനസ്സേ വേദമാക്തവ്യം. അതല്ല ഇവിടെ പ്രാധാന്യം, മനസ്സുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളതല്ല. ദേഹ നാനാസ്തികനാണ്. ഇവിടെ ഭേദദർശനത്തിലൂടെ അഭേദത്തെ കാണിക്കുന്നു. അത് മാത്രമല്ല മൃത്യുവശം മൃത്യു ആക്കണമതി ഏഹ നാനേവ പശ്യതി എന്ന് പറയുന്നു. ഭേദം അങ്ങനെ സത്യമാവും. ഭേദവും അഭേദവും പറയുന്നുകൊണ്ട് ഭേദവും സത്യമാണെന്നല്ലേ പറയുന്നു. ഭേദത്തെ കാണുന്നവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഭേദത്തെ എങ്ങനെ സ്വീകരിക്കും? അപ്പൊ ഇത് ശങ്കരാചാര്യരുടെ സ്വന്തം അഭിപ്രായമാണ്. ശങ്കരാചാര്യരുടെ ഇഷ്ടമാണ് ഈ പറയുന്നത്. ശ്രുതി തന്നെ പറഞ്ഞിരിക്കുകയല്ല, ഭേദവും അഭേദവും ഉണ്ട്, പക്ഷെ ഭേദത്തെ കാണുന്നവൻ മരിക്കും, എന്ന് വെച്ചാൽ അവന് മുക്തിയില്ല. അത് അപ്പോ ദേഹനാനാസ്തി കിഞ്ചനാന്നും പറഞ്ഞു. അപ്പൊ അഭേദത്തെ തന്നെ സ്വീകരിക്കുന്നു. അപ്പൊ തത്വജ്ഞാനത്തെ തന്നെ സ്വീകരിക്കണമെന്നുള്ളതാണ് അവിടെ ഇഷ്ടാനിഷ്ടം. ശങ്കരാചാര്യർക്കും ഇഷ്ടമുള്ള ആളാണ്. വേണ്ടാതെ നിങ്ങളൊക്കെ പറയുന്നു, നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അത് പറയാൻ പറ്റില്ല. അതാണ് തത്വചിന്തയിൽ ശങ്കരാചാര്യരുടെ നിലപാട് വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാം യോജിക്കാം, പക്ഷെ ആ നിലപാട് വളരെ വ്യക്തമാണ്. അത് വിചാരം ചെയ്യേണ്ടി വരും ചിലത്. അത് വിചാരം ചെയ്യേണ്ടി വരും. നമുക്ക് പൂർവാപര ബോധമില്ലാതെ വരുന്നിടത്ത് വിചാരം ചെയ്യും. കാര്യത്തിന് നിലപാടാണ്. പിന്നെ അവ്യക്തമായ നിലപാടുകളുള്ള പല ഭാഗങ്ങളും വിചാരം ചെയ്തിട്ടും പ്രയോജനമില്ല. അവ്യക്തം തന്നെയാണ്. അത് തത്വത്തിന്റെ ഭാഗത്തല്ല, മറ്റു കാര്യങ്ങൾ. പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ.